സങ്കല്പകൽപ്പിതം ദൃശ്യം സങ്കല്പോ എത്ര വിദ്യ ദൃശ്യം തത്ര അവിടെ എത്ര തത്ര എന്ന് പറയുന്നു. എവിടെയാണോ സങ്കല്പം അവിടെ ദൃശ്യം. അപ്പൊ എത്ര തത്ര കൊണ്ട് എന്തിനാ എടുക്കുന്നത്? എത്ര എന്ന് പറഞ്ഞാ നേരത്തെ പറഞ്ഞു അതോ വ്യോമിനീവ നീലാദി ദൃശ്യത ജഗദാത്മന. എത്ര കൊണ്ട് ആത്മാവിനിടും? എത്രന്ന് വെച്ചാൽ യസ്മിൻ എവിടെയാണോ, എവിടെയാണോ സങ്കല്പം നിൽക്കുന്നത്, ഏതൊരാത്മാവിലാണോ തത്ര ദൃശ്യം, ആത്മാവിലാണ് ദൃശ്യം. അപ്പോ സങ്കല്പത്തിന്റെ അധിഷ്ഠാനം ആധാരം അത് ആത്മാവാണ്. അതാണ് ആത്മാവിലാണ് സങ്കല്പം നടക്കുന്നതെന്ന് പറയുന്നത്. തത്ര അതേ ആത്മാവിൽ തന്നെയാണ് ദൃശ്യം. രജ്ജ് സർപ്പം എന്ന് പറഞ്ഞു സർപ്പം എവിടെ നിൽക്കുന്നു? രജ്ജു. സർപ്പം എങ്ങനെയാണോ രജ്ജുവിൽ കാണുന്നത് അതുപോലെ ആത്മാവിൽ സങ്കല്പവും ദർശ്യവും. അവിടെ ആത്മാവെന്നെടുക്കണം. പ്രത്യേകിച്ച് അവിടെ ജീവനെന്നോ ഈശ്വരനെന്നോ ഇവിടെ എടുക്കാൻ പറ്റും. ഇവിടെ ഈ സന്ദർഭത്തിൽ ഈശ്വരന്റെ സങ്കല്പമാണ് ജഗത്ത് എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ സങ്കല്പം നിൽക്കുന്നിടത്താണ് ജഗത്തെന്ന് പറയുമ്പോൾ സങ്കല്പം സ്ഥിതി ചെയ്യുന്നത് ആത്മാവിനാണ് അവിടെ ജഗത്ത്. അപ്പോ ജീവൻ എന്ന് പറയുമ്പോൾ വരുന്ന പ്രശ്നം ഇവിടെ 10 ജീവന്മാരുണ്ട്. ഒരു വസ്തുവിനെ കാണുമ്പോൾ 10 പേരും ഒരുപോലെ കാണും. പുസ്തകത്തെ 10 പേര് കാണുമ്പോൾ 10 പേരും പുസ്തകത്തിന് ഒരേ പുസ്തകം എന്നുള്ള ഒരേ ജ്ഞാനമാണ്. പക്ഷെ ജീവന്മാർ സങ്കല്പിക്കുന്നത് എപ്പോഴും വ്യത്യസ്തമായിട്ടാണ്. അപ്പൊ 10 പേരിരിക്കുന്നിടത്ത് പുസ്തകം എന്ന് പറയുന്ന ഒരു വസ്തുവിന്റെ അറിവുണ്ടാവണമെങ്കിൽ അത് ജീവന്മാര് ഭിന്നങ്ങളായതുകൊണ്ട്, വ്യത്യസ്ത ജീവന്മാരായതുകൊണ്ട്, അവരുടെ സങ്കല്പങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് ഒരേ ഒരു അനുഭവത്തെ എല്ലാവർക്കും പങ്കുവയ്ക്കാൻ പറ്റത്തില്ല, വ്യത്യസ്തമായിട്ട് അനുഭവപ്പെടേണ്ടതാണ്. കാരണം ജീവന്മാർ വ്യത്യസ്തങ്ങളാണ്, അവരുടെ സങ്കല്പങ്ങൾ വേറെ വേറെ. അതുകൊണ്ട് ജീവസങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു വസ്തുവിൽ അനേക ജീവന്മാർക്ക്, വ്യത്യസ്തങ്ങളായിരിക്കുന്ന ജീവന്മാർക്ക് ഒരു വസ്തുവിനെ സംബന്ധിച്ച് ഒരേ സങ്കല്പം എന്ന് പറയേണ്ടി വരും. സങ്കല്പങ്ങൾ വ്യത്യസ്തമായതുകൊണ്ട് അത് നടക്കത്തില്ല. അങ്ങനെ എല്ലാവരും എന്തിനും ഒരു സങ്കല്പം വയ്ക്കണം, അതിനൊരു നിയമം പറയാൻ പറ്റത്തില്ല. കാരണം വസ്തുക്കളെല്ലാം അങ്ങനെയാണ്. ഒരുപാട് പേര് ഒരു വസ്തുവിനെ കാണുമ്പോൾ സൂര്യനെ കാണുന്നു, എല്ലാ മനുഷ്യരും സൂര്യനായിട്ട് കാണുന്നു. അപ്പോ സങ്കല്പമാണെങ്കിൽ മനുഷ്യർക്കെല്ലാം വ്യത്യസ്ത സങ്കല്പമുള്ളവരാണ്. സൂര്യനിൽ ആൾക്കാർക്ക് വ്യത്യസ്ത സങ്കല്പങ്ങളുണ്ട്, വ്യത്യസ്ത അനുഭവങ്ങളും ഉണ്ടാവും, വസ്തുക്കളും ഉണ്ടാവും. അതൊന്നും നടക്കുന്നില്ല. ഇനി ഇത് ഈശ്വരന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരന്റെ സങ്കല്പമല്ല ജീവന്റെ സങ്കല്പം. ഇപ്പൊ ഈശ്വരന്റെ സങ്കല്പമാണ് ദൃശ്യമെങ്കിൽ ഈശ്വരന്റെ സങ്കല്പമായിരിക്കുന്ന ദൃശ്യത്തെ ജീവന് പിന്നീട് സങ്കല്പിച്ച് സൃഷ്ടിക്കാൻ പറ്റില്ല, അതിനെ അനുഭവിക്കാനേ പറ്റും. എന്തുകൊണ്ട്? ഈശ്വരന്റെ സങ്കല്പം കൊണ്ട് തന്നെ സൃഷ്ടി ആയിക്കഴിഞ്ഞു. ഈശ്വരൻ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സങ്കല്പം കൊണ്ട് പിന്നെ ജീവനോടെ ഒന്നും ചെയ്യാൻ വഴിയില്ല, കാരണം ഈ സൃഷ്ടി സംഭവിച്ചു കഴിഞ്ഞു. പിന്നെ ജീവന്റെ സങ്കല്പം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നടക്കാനില്ല. അപ്പൊ പ്രപഞ്ച ജീവസങ്കല്പം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ ഈശ്വര സങ്കല്പം ജീവസങ്കല്പം എന്ന് പറയുന്ന രണ്ടായാലും സങ്കല്പം ആണ് ദൃശ്യം എന്ന് പറയുന്നിടത്ത് ദോഷമുണ്ട്, വേറെയും ദോഷങ്ങളുണ്ട്. പ്രധാനമായി വരുന്ന ഈ രണ്ട് ദോഷവും, ജീവസങ്കല്പമാണെങ്കിൽ അനേക ജീവന്മാരുടെ സങ്കല്പം ഒന്നുപോലെ വരാൻ പ്രയാസമാണ്, കാരണം ജീവന്മാർ വ്യത്യസ്തമാണ്, സങ്കല്പങ്ങൾ വ്യത്യസ്തമാണ്. ഈശ്വര സങ്കല്പമാണെങ്കിൽ ഈശ്വര സങ്കല്പം കൊണ്ട് സൃഷ്ടിയായി, പിന്നെ ജീവസങ്കല്പത്തിനോട് പ്രത്യേകിച്ച് അർത്ഥമില്ല, കാരണം ജീവസങ്കല്പത്തിന് അറിയാനേ പറ്റും. സങ്കല്പം കൊണ്ട് സൃഷ്ടി എന്ന് പറയാൻ പറ്റും, സങ്കല്പമാണ് സൃഷ്ടി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവസങ്കല്പമല്ല ഈശ്വര സങ്കല്പമല്ല, ജീവ ഈശ്വര ഭേദമില്ലാത്ത ആത്മാവിൽ നടക്കുന്നതാണ്. സങ്കല്പങ്ങൾ അപ്പോ ആത്മാവിൽ, ആത്മാവിലാണ് ദൃശ്യ പ്രപഞ്ചം. അപ്പോ ആത്മാവിൽ എന്തുകൊണ്ട് ഇങ്ങനെ സങ്കല്പം നടക്കുന്നു? കാരണം ആത്മാവ് എന്ന് പറയുന്നത് അറിവാണ്. അപ്പൊ ആത്മാവ് അറിവായതുകൊണ്ട്, ആത്മാവിന്റെ സ്വരൂപം അറിവാണ്, അതുകൊണ്ട് അറിവായ ആത്മാവിൽ സങ്കല്പങ്ങൾ നടക്കാം. ആ സങ്കല്പം തന്നെയാണ് ജഗത്ത്. ആത്മസങ്കല്പം ആയിട്ടാണ് ജഗത്ത് നിലനിൽക്കുന്നതെന്ന് അർത്ഥം. അപ്പോൾ ആത്മാവ് എന്ന് പറയുന്ന അറിവാണ്, ആത്മാവിനെ അറിവായിട്ട് സ്വീകരിച്ചിരിക്കുകയാണ്. അപ്പൊ സങ്കല്പമോ സങ്കല്പമോ അറിവ് തന്നെ. ആത്മാവും അറിവാണ്, സങ്കല്പം അറിവാണ്. ഉദാഹരണം പറയും, സമുദ്രവും തിരയുമ്പോൾ ആത്മാവ് എന്ന് പറയുന്ന സമുദ്രസ്ഥാനത്താണെങ്കിൽ തിരകളുടെ സ്ഥാനത്താണ് സങ്കല്പങ്ങൾ. അപ്പൊ ആ സങ്കല്പങ്ങളിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല. സമുദ്രം ജലമാണ്, തിരകളും ജലമാണ്. സമുദ്രത്തിൽ നിന്ന് വേറിട്ട് ജലമില്ല, തിരകളിൽ നിന്ന് വേറിട്ടും ജലമില്ല. അപ്പൊ ജലമേ ഉള്ളൂ. സമുദ്രം എന്ന് പറഞ്ഞാലും ജലമാണ്, തിരകളെന്ന് പറഞ്ഞാലും ജലമാണ്. അതുപോലെ ആത്മാവെന്ന് പറയുന്ന അറിവാണ്, സങ്കല്പവും അറിവാണ്. അപ്പൊ ഈ അറിവ് തന്നെയാണ് പ്രപഞ്ചമെങ്കിൽ ആ അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല. അതിനു വേണ്ടിയിട്ടാണ് സങ്കല്പമാണ് പ്രപഞ്ചമെന്ന് പറയും. അപ്പൊ വേറിട്ടൊരു പ്രപഞ്ചമില്ല. സമുദ്രത്തിൽ നിന്ന് വേറിട്ട് ജലമില്ലാത്ത പോലെ ഈ ആത്മാവിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമില്ല. ആത്മാവ് തന്നെയാണ് അറിവ്, അറിവ് തന്നെയാണ് സങ്കല്പം, ആ സങ്കല്പം തന്നെയാണ് ദൃശ്യം. അപ്പോ ദൃശ്യപ്രപഞ്ചത്തിന് സ്വതന്ത്രമായ നിലനിൽപ്പില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ സങ്കല്പകല്പിതമെന്ന് പറയുന്നത്. ഐഡിയലിസം എന്ന് പൊതുവെ പറയുന്നത് ഇതാണ്. പാശ്ചാത്യർക്കും ഇങ്ങനെ ഒരു ചിന്തയുണ്ട്, പലതരത്തിലാണെന്നേ ഉള്ളൂ. പാശ്ചാത്യ തത്വജ്ഞാന്മാരിൽ പല പ്രസിദ്ധരായ ഐഡിയലിസ്റ്റുകളുണ്ട്. അവർ വൈദേശീയം പോലെ തന്നെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ അവർക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ ഐഡിയലിസ്റ്റിക് വ്യൂകളുണ്ട്. അതിൽ പഴയ ഒരാളാണ് ബെർക്കിലി. ബെർക്കിലി സബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്ന ആളാണ്. പുള്ളിക്ക് ഈ ആശയങ്ങൾ, ബോധവും മനസ്സും ആശയങ്ങളും, അതിൽ നിന്ന് വേറിട്ടൊരു പ്രപഞ്ചമേ ഇല്ല. മെറ്റീരിയൽ വേൾഡ് അങ്ങനെ ഒന്ന് സ്വതന്ത്രമായി നിലനിൽക്കുന്നുണ്ട്. ഇവിടെ പറയും പോലെ തന്നെയാണ് ആ ബുദ്ധന്മാർ പറയുന്നത്. ഇത് തന്നെയാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് വിജ്ഞാനത്തിൽ നിന്ന് വേറിട്ട് പദാർത്ഥങ്ങളില്ല. അപ്പോ അതുപോലെ തന്നെയാണ് അവരും പറയുന്നത്. അവിടെ ഈശ്വരന്റെ ഒന്നും ആവശ്യമില്ല, കേവലം വിജ്ഞാനം മതി, സൃഷ്ടിക്ക് വിജ്ഞാനം മതി, ഈശ്വരന്റെ ആവശ്യമില്ല. പാശ്ചാത്യ വിജ്ഞാനവാദികളും ബെർക്കിലേക്ക് ഈശ്വരനെ കൂടെ സ്വീകരിക്കുന്നവരാണ്. കർത്താവും ഭോക്താവും എന്ന് പറയുന്നത് ആത്മാവിന്റെ ശരിയായ രൂപമല്ല. ഇവിടെ ആത്മാവ് എന്ന് പറയുമ്പോഴത്തേക്ക് ആത്മാവിന്റെ ശരിയായ രൂപം ബോധം, അറിവ്, അതിലാണിത് നടക്കുന്നത്. അതിലാണ് ഈ സങ്കല്പങ്ങൾ നടക്കുന്നത്. വേറെ ഒന്നിന്റെ ആവശ്യമില്ല. കാരണം സങ്കല്പം, മനസ്സ്, മായ, അവിദ്യ എന്നെല്ലാം പറയുന്ന ഒന്ന് തന്നെ. വേറെ ഒന്നില്ല, അതുകൂടെ പറയും. സങ്കല്പം, മനസ്സോ കശ്ചൻ ഈ പ്രക്രിയ അനുസരിച്ച് അതൊന്നും വ്യത്യാസമില്ല. അത് പറയുന്നു യന്മന തത് അവിദ്യ. ഈ മനസ്സ് തന്നെയാണ് അവിദ്യ, അല്ല വേറെ ഒരു മനസ്സുകൊണ്ട് സങ്കല്പം വരുന്നതല്ല. സങ്കല്പമെന്നോ മനസ്സെന്നോ അവിദ്യയെന്നോ മായയെന്നോ ഒക്കെ പറഞ്ഞ ഒന്ന് തന്നെ. അത് എന്താണ്? അതും ബോധം തന്നെ. അതും പക്ഷെ അവിടെ പ്രത്യേകിച്ച് ഈശ്വരൻ എന്നതിനെ സ്വീകരിക്കുന്നുണ്ട്. ഈശ്വരൻ അവിടെ ഒരു ഈശ്വരൻ ജീവൻ അങ്ങനെ കാത്തുകൊള്ളുക, അങ്ങ് കൈവിടാതിങ്ങെന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ അങ്ങനെ ഒരു ഭേദം ഇല്ല, ജീവ ഈശ്വര ഭേദമില്ല. ജീവ ഈശ്വര ഭേദം വരുന്നിടത്ത് അവിടെ മായയെ സ്വീകരിക്കും, മായ അന്യമല്ല എന്ന് പറയും. ഇവിടെ അങ്ങനെ ഒരു ഭേദത്തെ സ്വീകരിക്കുന്നുണ്ട്. ഇത് വാസിഷ്ഠത്തിന്റെ ഒരു പ്രക്രിയ. അവിടെ ജീവൻ പരമാത്മാവിൽ ലയിക്കുന്ന കാര്യം പറയും, ഇവിടെ അങ്ങനെ ലയമൊന്നുമില്ല. ആഴണം വാഴണം എന്നുള്ള സങ്കല്പമൊന്നും ഇവിടെ ഇല്ല. ഇവിടെ അറിവ്, ആത്മ, മറ്റത് വേറൊരു പ്രക്രിയ, ഇത് വേറൊരു പ്രക്രിയ. അതൽ സങ്കല്പം എന്ന് പറയുന്നതും അതും അറിവ് തന്നെ. അതിലെ പ്രപഞ്ചം എന്ന് പറയുന്നതും അറിവ് തന്നെ. ഇനി ആ അറിവിൽ ഇങ്ങനെയെല്ലാം സംഭവിക്കുമ്പോൾ അതിനെ മായയെന്നോ അവിദ്യയെന്നോ മനസ്സെന്നോ എന്തുവേണോ പറയാം. പക്ഷെ അത് ഇതുകൊണ്ട് പറയുന്നത് എന്താണ്? ഈ അറിവിൽ നിന്ന് വേറെ പ്രപഞ്ചമില്ല. പ്രപഞ്ചത്തിന് ഒരു സ്വതന്ത്രമായ അസ്തിത്വമില്ല. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രക്രിയ പറയുന്നത്. അറിവിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചം പ്രത്യേകിച്ച് അങ്ങനെ പേര് പ്രക്രിയകൾക്കൊന്നും അങ്ങനെ പേരൊന്നുമില്ല, അങ്ങനെ ഒന്നും പറയുന്നത്. അത് സാധാരണ ദൃക് ദൃശ്യം ഒന്നും അത് ഇതല്ല, ഇതുമായിട്ട് ബന്ധമില്ല. ഇതിനു വേണമെങ്കിൽ ദൃഷ്ടിസൃഷ്ടിവാദത്തിന്റെ ഭേദങ്ങളെന്ന് പറയാം. ദൃഷ്ടിയാണ് സൃഷ്ടി എന്ന് പറയുന്ന ദൃഷ്ടിസൃഷ്ടിവാദം, അതിന്റെ വിശദീകരണങ്ങളെന്ന് വേണമെങ്കിൽ പറയാം. അതും അങ്ങനെ ഒരു പേരിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ അങ്ങനെ പറയാം. ദൃഷ്ടിസൃഷ്ടിവാദത്തെ ഇങ്ങനെയും വിശദീകരിക്കാം എന്ന് വേണമെങ്കിൽ പറയാം. ദൃഷ്ടി എന്ന് വെച്ചാൽ ബോധമറിവ്, അത് തന്നെയാണ് സൃഷ്ടി. അതിനോടെയും പറയും ഇവിടെ പ്രപഞ്ചം എന്ന് പറയുന്ന ഒന്നിനെ അംഗീകരിക്കുന്നേ ഇല്ല. അത് കേവലം അറിവാണ്. അജാതവാദം വേറെ രീതി. അജാതം പറയുന്നത് സൃഷ്ടി സ്ഥിതി നാശം ഒന്നും ഇല്ല. സൃഷ്ടിയില്ല സ്ഥിതിയില്ല നാശമില്ല, കേവലം അറിവ് മാത്രം. അത് പ്രത്യേക ഒരു പ്രക്രിയ. ഇവിടെ ഒന്നിന്റെയും സൃഷ്ടി സംഭവിക്കുന്നില്ല. അതാണ് പറയുന്നത്. ജാതം ഒന്നും ജനിച്ചിട്ടേ ഇല്ല, ഒന്നും ഉണ്ടായിട്ടേ ഇല്ല. അങ്ങനെ ജാതവാദം പറയുന്നു. ഇവിടെ പറയുന്ന ഇവിടെ കൽപ്പനയുണ്ടെന്നാണ്. പക്ഷെ ആ കൽപ്പന അവിടെ ഒന്നും ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇവിടെ കാര്യകാരണ വാദങ്ങളൊന്നും സ്വീകരിക്കുന്നില്ല. ഇന്നത് കൊണ്ട് ഇന്നത് ഉണ്ടായി, അതുകൊണ്ട് ഇന്നത് കാരണമാണ്, ഇന്നത് കാര്യമാണ്, അതൊന്നും ഇവിടെ അംഗീകരിക്കുന്നില്ല. ഒന്നും ഉണ്ടായിട്ടില്ലെങ്കിൽ പിന്നെ കാര്യകാരണവാദത്തെ സ്വീകരിക്കേണ്ട കാര്യം അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ചേർത്ത് പറയുന്നതാണ് ഐഡിയലിസം. പല പല പല തരത്തിലുള്ള ഐഡിയലിസം എന്ന് പറയാം. അതായത് പ്രപഞ്ചത്തിന് സ്വതന്ത്രമായൊരു അസ്തിത്വം ഇല്ലെങ്കിൽ അതാണ് ഐഡിയലിസം. മെറ്റീരിയലിസത്തെ നിഷേധിക്കുന്നു. ഭൗതികമായ എന്തെങ്കിലും ഉണ്ട് എന്നുകൂടെ അംഗീകരിക്കുന്നില്ല. ഇത് ഇന്ത്യയിലുണ്ട്, പാശ്ചാത്യ ഫിലോസഫർമാരുടെ ഇടയിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇവിടെ ഇത് പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു, അവിടെയും പലതരത്തിൽ വ്യാഖ്യാനിക്കുന്നു. ഹക്സ്ലി സബ്ജക്റ്റീവ് അല്ല ഒബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്നതാണ്, ബെർക്കിലി സബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്നത്. അതൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ്. കാന്റ് ട്രാൻസ്ഡന്റൽ ഐഡിയലിസം പറയുന്നതാണ്. ഹെഗൽ അബ്സല്യൂട്ട് ഐഡിയലിസം പറയുന്നതാണ്. അപ്പൊ ഇവിടെ പറയുന്ന പോലെ തന്നെ ഹെഗൽ ആണെങ്കിൽ ഒരു സ്പിരിറ്റിനെ സ്വീകരിക്കും, ഒരു സ്പിരിറ്റ് ഒന്നിനെ സ്വീകരിക്കും. അവന് വേണമെങ്കിൽ ഈശ്വരൻ എന്ന് പറയാം. ആ സ്പിരിറ്റ് അതാണ് ഇതെല്ലാമായിട്ട് കാണുന്നത്. അല്ലാതെ ഇതിന് സ്വതന്ത്രമായൊരു നിലനിൽപ്പില്ല എന്ന് പറയും. പ്രാചീന ഗ്രീക്ക് ചിന്തകളിലുമുണ്ട്, പണ്ടേ ഉണ്ടത്. ഇവിടെയും ഉണ്ട്. ബൗദ്ധന്മാരും അദ്വൈതികളും ആണ് ഇതിന്റെ പ്രധാന ആൾക്കാർ. ഇവിടെ ഇത് വരുന്നത് ബൗദ്ധന്മാരുടെ സ്വാധീനം കൊണ്ടാണ്. ഒരുപക്ഷെ പാശ്ചാത്യ നാട്ടിൽ വന്നതും ബൗദ്ധ സ്വാധീനം കൊണ്ട് ആകാം. കാരണം ബൗദ്ധന്മാരുടെ ആ ആശയവാദം, ഐഡിയലിസം, വിജ്ഞാനവാദം ഇത് വളരെ മുമ്പ് തന്നെ പ്രചരിച്ചതാണ്. അതിന്റെ പല പിരിവുകൾ, അതിൽ തന്നെ പല പിരിവുകളുണ്ട്. അപ്പോൾ തത്വചിന്തയുടെ ദർശനത്തിന്റെ ഒരു പ്രധാന ഒന്നാണ് ഇത്, മെറ്റീരിയലിസത്തിനെതിരാണ്. വസ്തുക്കൾക്ക് ഭൗതിക അസ്തിത്വമുണ്ട് എന്ന് പറയുന്നു, മെറ്റീരിയലിസം അല്ലെങ്കിൽ ഫിസിക്കലിസം എന്നൊക്കെ പറയും. ഭൗതിക അസ്തിത്വത്തെ അംഗീകരിക്കുന്ന എല്ലാ സിദ്ധാന്തങ്ങൾക്ക് എതിരായിട്ടാണ് ഇത് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിന് ആശയവാദം എന്ന് പറയുന്നത്. മൈൻഡും മനസ്സും ഐഡിയാസുകളും എന്നാ പറയും. ഇവിടെ അത് തന്നെ പറയുന്നു, കോൺഷ്യസ്നസ്, സങ്കല്പം. പിന്നെ ഇവിടെ പറയുന്നത് പോലെ ഒരു കോൺഷ്യസ്നസ്സിനെ അല്ല അവർ അത് സ്വീകരിക്കുന്നു. വ്യത്യാസം ഇവിടെ പറയുന്ന പോലെ കോൺഷ്യസ്നസ്സിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ, ബോധത്തെ കുറിച്ചുള്ള ചർച്ചകൾ അത് അവിടെയില്ല. അദ്വൈതികളും മറ്റും ചർച്ച ചെയ്യുന്ന പോലെ എത്ര സങ്കല്പ എന്ന് പറഞ്ഞാൽ ഏതൊരു ആത്മാവിലാണോ സങ്കല്പമുള്ളത്, അതാണ് ഞാൻ പറയുന്നത് ആത്മനി വിദ്യ. തത്ര ദൃശ്യം, അവിടെയും ദൃശ്യമുണ്ട്. തത്ര ദൃശ്യം ജവിക്കുക, അവിടെ ദൃശ്യവുമുണ്ട്. അപ്പൊ സങ്കല്പം എവിടെയുണ്ടോ അവിടെ ദൃശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ സങ്കല്പം ആത്മാവിനുണ്ട്, അതുകൊണ്ട് ദൃശ്യം ആത്മാവിലാണ്. അതാണ് ഇവിടെ പറയുന്നത്. ദൃശ്യം എന്ന് പറയുന്ന ആത്മാവിനാണ്. ആ പറയുന്നതിന്റെ സാരമാണ് ദൃശ്യത്തിന് ബാഹ്യമായ ഒരസ്തിത്വമില്ല. അപ്പൊ ബാഹ്യം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ബാഹ്യം എന്ന് വെച്ചാൽ ആത്മാവിൽ നിന്നും വേറിട്ട്, ആത്മാവിനെ ആശ്രയിക്കാതെ. മെറ്റീരിയലിസ്റ്റ് പറയുന്നത് എന്താണ്? ഈ വസ്തുക്കളെല്ലാം ആത്മാവിനെ ആശ്രയിക്കാൻ നിലനിൽക്കുകയാണ്, അല്ലെങ്കിൽ ബോധത്തെ ആശ്രയിക്കാൻ നിലനിൽക്കുകയാണ്. ബോധം ഇല്ലാതിരുന്നാലും വസ്തുക്കൾ ഉണ്ടാവും. ഇവിടെ പറയുന്നത് എന്താണ്? ബോധമില്ലെങ്കിൽ വസ്തുവില്ല. ബെർക്കലി പോലെയുള്ള സബ്ജക്റ്റീവ് ഐഡിയലിസം പറയുന്നവർ പറയും, കാട്ടിൽ ഒരു മരം ഒടിഞ്ഞു വീണാൽ അവിടെ കേൾക്കാൻ ഒരാളില്ലെങ്കിൽ മരം ഒടിഞ്ഞു വീഴുന്ന ശബ്ദം കേൾക്കത്തില്ല. മരവുമില്ല, മരം ഒടിഞ്ഞു വീഴത്തുമില്ല. അപ്പൊ അവിടെ മൈൻഡ് ഉണ്ടെങ്കിലേ വസ്തുക്കളുള്ളൂ എന്നുള്ള, അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. മനസ്സിലെ വസ്തുക്കളില്ല, മനസ്സുണ്ടോ വസ്തുക്കളുണ്ടോ. അപ്പോ അതിന് എന്താ പറയുന്ന മുക്തിയിൽ അവിടെ മനസ്സില്ല, ബ്രഹ്മം മാത്രം, അവിടെ പ്രപഞ്ചമില്ല. അവിടെ പിന്നെ തർക്കിക്കാൻ പറ്റത്തില്ല. കാരണം തത്വജ്ഞാനം വരുന്നു. തത്വജ്ഞാനം വരുമ്പോ ഈ മനസ്സ് നശിച്ചു, അല്ലെങ്കിൽ ഈ സങ്കല്പം നശിച്ചു. സങ്കല്പം നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൃശ്യമില്ല, അപ്പൊ ബ്രഹ്മം മാത്രം, അതാണ് മുക്തി. ഇവിടെ ഈ അസത്യമായി സ്വീകരിക്കുന്നത് മുമ്പ് പറഞ്ഞ കാരണം കൊണ്ട് തന്നെ. എന്താണ് അസത്യമായി സ്വീകരിക്കുന്നതിന് കാരണം? ജ്ഞാനം കൊണ്ട് ഇതില്ലാതാവണമെങ്കിൽ ഇത് അസത്യമായാലേ പറ്റൂ. അസത്യമാണെങ്കിൽ സങ്കല്പം കൊണ്ടുണ്ടായാലേ അസത്യമാവും. ഏതുപോലെ രജ്ജു സർപ്പം പോലെ, അതാണ് അതിന്റെ യുക്തി. രജ്ജുവിലെ സർപ്പം സങ്കല്പം കൊണ്ടുണ്ടായതാണ്. അത് അധിഷ്ഠാന ജ്ഞാനം, രജ്ജുജ്ഞാനം കൊണ്ട് സർപ്പജ്ഞാനവും അവിടെ കണ്ട സർപ്പവും ഇല്ലാതാവും. രണ്ടും ഇവിടെ സർപ്പജ്ഞാനം ഇല്ലാതാവുന്നു, സർപ്പവും ഇല്ലാതാവും. അതുപോലെ ഇവിടെയും ബ്രഹ്മജ്ഞാനം കൊണ്ട് പ്രപഞ്ചജ്ഞാനം ഇല്ലാതാകുന്നു, പ്രപഞ്ചവും ഇല്ലാതാകുന്നു. അങ്ങനെ വരുമ്പോ പിന്നെ ബ്രഹ്മം മാത്രം. അപ്പൊ പറയാൻ പറ്റും അവിടെ എന്തുകൊണ്ട് പ്രപഞ്ചജ്ഞാനമില്ല, പ്രപഞ്ചമില്ല, സങ്കല്പം ഇല്ലാത്തതുകൊണ്ട്. ആത്മാവിൽ സങ്കല്പം ഉണ്ടെങ്കിൽ പ്രപഞ്ചവും പ്രപഞ്ചജ്ഞാനവും ഉണ്ടാവും, സങ്കല്പം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല, പ്രപഞ്ചജ്ഞാനവും ഉണ്ടാവും. ഈ വാദത്തെ സ്വീകരിക്കുന്നവർ പറയും സുഷുപ്തിയിലും പ്രപഞ്ചമില്ല, പ്രപഞ്ചജ്ഞാനവുമില്ല. ഈ വാദത്തെ അംഗീകരിക്കുന്നവർ പറയും സുഷുപ്തി എന്ന് പറയുന്ന അവിടെ സങ്കല്പമില്ല, സങ്കല്പമില്ലാത്തതുകൊണ്ട് തന്നെ പ്രപഞ്ചമില്ല, പ്രപഞ്ചജ്ഞാനവുമില്ല, കേവല ആത്മാവ് മാത്രം. പക്ഷെ അവിടെ എന്താ വ്യത്യാസം? അവിടെ ജ്ഞാനം കൊണ്ട് സങ്കല്പം നശിച്ചു, ജ്ഞാനം കൊണ്ട് സങ്കല്പം അവിടെ നശിച്ചില്ല, അത് സ്വാഭാവികമായിട്ട് സങ്കല്പമില്ലാതായി. ഇതിനെ സമർത്ഥിക്കുന്ന സുഷുപ്തി സ്വപ്ന ദൃഷ്ടാന്തം ഉണ്ടാകും. സുഷുപ്തി എന്ന് പറയുന്നത് സങ്കല്പമില്ല, പ്രപഞ്ചമില്ല എന്ന് പറയുന്നത് സുഷുപ്തി ഉദാഹരണം. പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല എന്നുള്ള പറയുന്നത് പ്രപഞ്ചമേ ഇല്ലെന്നാണ്. ആ സുഷുപ്തിനെ സംബന്ധിച്ചിടത്തോളം പ്രപഞ്ചം ഇല്ല, അല്ലാതെ പ്രപഞ്ചം ഉണ്ട് അനുഭവിക്കുന്നില്ല എന്നല്ല പറയുന്നത്. അപ്പോൾ സങ്കല്പം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല എന്നുള്ളതിന് സുഷുപ്തി, ഇനി സങ്കല്പമാണ് പ്രപഞ്ചം എന്നുള്ളതിന് സ്വപ്നം. ഇവിടെ പറഞ്ഞിരിക്കുന്ന രജ്ജസർപ്പം, ഈ രജ്ജസർപ്പത്തിന് പോലെ സ്വപ്നം പറയാം. അപ്പോ അത് അവിടെ സ്വപ്നവും സുഷുപ്തിയും രണ്ടിനെ എടുക്കുന്നത് യുക്തിയിലൂടെ സമർത്ഥിക്കാൻ വേണ്ടി. സുഷുപ്തിയിൽ പ്രപഞ്ചാനുഭവമില്ല, എന്തുകൊണ്ട്? സങ്കല്പമില്ലാത്തതുകൊണ്ട്. അപ്പൊ സങ്കല്പമാണ് പ്രപഞ്ചം, അതില്ല, അതുകൊണ്ട് സുഷുപ്തിയുടെ പ്രപഞ്ചം ഇല്ല. പക്ഷെ സുഷുപ്തി സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ സങ്കല്പം വരുന്നു. പ്രപഞ്ചവും വരുന്നു. പിന്നെ ഈ രണ്ടവസ്ഥകളും പരസ്പരം ബാധിച്ചു പോകുന്നതാണ്. സ്വപ്നത്തിലേക്ക് വന്നപ്പോൾ സുഷുപ്തി ഇല്ല എന്ന് പറഞ്ഞാൽ സങ്കല്പമുണ്ട്, പ്രപഞ്ചമുണ്ട്. സുഷുപ്തിയിലേക്ക് വന്നപ്പോൾ സ്വപ്നമില്ല, ബാധിച്ചുപോയി, നശിച്ചുപോയി ആ അവസ്ഥ. അപ്പൊ അവിടെ സങ്കല്പമില്ല, പ്രപഞ്ചമില്ല. അപ്പൊ രണ്ടിനും ഉദാഹരണമാണ്. അങ്ങനെയാണെങ്കിൽ ജാഗ്രതയിൽ അനുഭവിക്കുന്ന ഈ പ്രപഞ്ചവും സങ്കല്പം ആണ്, സ്വപ്നം പോലെ, രജ്ജസർപ്പം പോലെ. ഈ സങ്കല്പം ഇല്ലാതായി കഴിഞ്ഞാൽ സുഷുപ്തി പോലെ പ്രപഞ്ചാനുഭവമില്ല. പ്രപഞ്ചാനുഭവം ഇല്ലെങ്കിൽ പ്രപഞ്ചമില്ല, അനുഭവത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ലാത്തതുകൊണ്ട്. ഇതിനാണ് ആശയവാദം എന്ന് പറയുന്നത്. അത് പറയുന്ന യുക്തി ഉണ്ട്, അത് പറയുന്നതിന് യുക്തിപരമായി അത് ശരിയാണ്. യുക്തി എന്ന് പറയുന്നത് സ്വപ്നത്തെ സംബന്ധിച്ചും സുഷുപ്തിയെ സംബന്ധിച്ചും ശരിയാണ്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്? സ്വപ്നത്തെ സംബന്ധിച്ചും സുഷുപ്തിയെ സംബന്ധിച്ചും ആ യുക്തി ശരിയാണെങ്കിൽ ജാഗ്രതയിൽ അത് ശരിയാക്കണം. അതാണ് പറയുന്നത്. അതിനെ ജാഗ്രതയിലേക്കും കൊണ്ടുവന്നിട്ട് മനസ്സിലാക്കണം. അപ്പൊ ജാഗ്രതത്തിനും പ്രപഞ്ച അനുഭവം ഉണ്ടെങ്കിൽ അത് സങ്കല്പം കൊണ്ടാണ്. അപ്പോ അവിടെ യുക്തിയിലൂടെ തന്നെ ഇതിനെ സമർത്ഥിക്കുന്നു. അത് കിനാവ് അതവിടെ ഉദാഹരണമായിട്ട് പറഞ്ഞു സ്വപ്നം പോലെ. സ്വപ്നം എല്ലാ പ്രക്രിയകൾക്കും ഉദാഹരണമായിട്ട് പറയും. അദ്വൈതത്തിന്റെ ഏത് പ്രക്രിയകൾക്കും സ്വപ്നത്തെ ഉദാഹരണമായിട്ട് എടുത്ത് പറയാം. അപ്പോ അതിനെ ഇതുപോലെ വ്യാഖ്യാനിക്കാം. പിന്നെ അവിടെ എന്താണ്? ആ പേരും പ്രതിഭയുമാണ് ഈ കാണുന്ന ദൃശ്യപ്രപഞ്ചം. അത് സ്വപ്നം കാണുന്നത് പോലെയാണ് എന്ന് പറയുന്നിടത്ത് ഈ പ്രക്രിയ വരണമെങ്കിൽ പ്രത്യേകിച്ച് അത് സങ്കല്പം കൊണ്ട് കല്പിതമാണെന്നൂടെ പറയും. കല്പിതമെന്നൂടെ പറയും. ഇവിടെ പറയുന്ന പോലെ ആത്മാവിൽ കല്പിതമാണെന്നൂടെ വ്യക്തമായിട്ടും പറയും. അല്ലെങ്കിൽ അങ്ങനെ സ്വപ്നദൃഷ്ടാന്തം പറയുമ്പോൾ പ്രപഞ്ചം മിഥ്യയാണെന്നുള്ളതിന്റെ ബ്രഹ്മസത്യം ജഗത് മിഥ്യ എന്ന് പറയുന്ന ആ ആശയത്തിന് ഉദാഹരണമായിട്ട് പറയും ബ്രഹ്മസത്യം ജഗത് മിഥ്യ. ഇവിടെ പറയുന്ന എന്താണ്? ജഗത് മിഥ്യ തന്നെയാണ്. പക്ഷെ അത് ജഗത്തെന്ന് പറയുന്നത് കല്പിച്ചാലേ ജഗത്തുള്ളൂ, കല്പനയില്ലെങ്കിൽ ജഗത്ത് ഇല്ല എന്നിവിടെ പറയുക. വ്യത്യാസം എന്ന് വെച്ചാൽ ഇപ്പൊ ഈശ്വരൻ ആണ് ജഗത്ത് സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാലും അത് കല്പിതമാണെന്ന് പറയാം. ഈശ്വരൻ ജഗത്തിനെ സൃഷ്ടിച്ചു, ജീവൻ അനുഭവിക്കുന്നു എന്ന് പറയുന്നിടത്തും ജഗത്ത് കല്പിതമാണ്, കല്പിതമെന്ന് പറയാം. പക്ഷെ ഇവിടെ ഈശ്വരനില്ല, ജീവനുമില്ല, ആത്മാവിൽ നടക്കുന്ന കല്പനയാണ് ജഗത് അനുഭവം എന്ന് പറയുകയാണ്. അപ്പൊ അവിടെ ഈശ്വരൻ കല്പിച്ച് സൃഷ്ടിച്ച് ജീവൻ അതിനെ അനുഭവിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യം. അവസ്ഥാത്രയത്തെ അംഗീകരിച്ചാൽ ഇത് വിശദീകരിക്കാൻ പറ്റും. സുഷുപ്തിയിലും സങ്കല്പമില്ല, സുഷുപ്തിയില് ദൃശ്യമില്ല, അത് അംഗീകരിച്ചാലേ ഇതിനെ പറയാൻ പറ്റും. അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ഈ പറയും അസത്യം, അസത്യ ദർശനം. അതിന് ഇത് വാസിഷ്ടത്തിൽ നിരന്തരം പറയുന്നു, നിരന്തരം ആവർത്തിച്ചു പറയുന്ന ഒരു കാര്യമാണ്. സങ്കല്പമാണ് പ്രപഞ്ചം, സങ്കല്പത്തിന്റെ പ്രപഞ്ചം ഇല്ല എന്ന് പറയും. അപ്പോ ദൃഷ്ടാന്തമായി സുഷുപ്തി പറയുമ്പോൾ അവിടെ ഒരു കാര്യം അംഗീകരിക്കേണ്ടി വരും. എന്താണ്? സുഷുപ്തി അവസ്ഥയിൽ പ്രപഞ്ചം ഇല്ലാന്ന് അംഗീകരിക്കേണ്ടി വരും. പ്രപഞ്ചത്തെ അറിയുന്നില്ലെന്നല്ല, പ്രപഞ്ചമേ ഇല്ല എന്ന് സ്വീകരിക്കേണ്ടി വരും. കാരണം സുഷുപ്തിയിൽ ആ ഉറങ്ങിക്കിടക്കുന്ന ആളെ സംബന്ധിച്ച്, അയാളുടെ സംബന്ധിച്ച് സുഷുപ്തിയിൽ പ്രപഞ്ചത്തെ സമർത്ഥിക്കാൻ കഴിയത്തില്ല, അയാൾക്ക് ബോധമില്ലല്ലോ, ബോധമേ ഇല്ലല്ലോ അവിടെ. അപ്പൊ പ്രപഞ്ചത്തെ സമർത്ഥിക്കാൻ കഴിയത്തില്ല. അതുകൊണ്ട് അവിടെ സങ്കല്പങ്ങളില്ല, അതുകൊണ്ട് പ്രപഞ്ചത്തെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് സങ്കല്പം എന്ന് പറഞ്ഞാൽ ഉണ്ട് എന്ന് വേണമെന്നില്ല, ഇല്ലെന്നായാലും പ്രപഞ്ച സങ്കല്പമാണ്. പുസ്തകം ഉണ്ട് എന്നറിയുന്നത് പ്രപഞ്ച സങ്കല്പമാണ്, പുസ്തകം ഇല്ലെന്നറിയുന്നത് പ്രാപഞ്ചികമായ സങ്കല്പമാണ്. അപ്പോൾ ഉണ്ട് ഇല്ല എന്ന് പറയുന്നത് രണ്ട് സങ്കല്പങ്ങളും ഇല്ല സുഹൃത്തി. രണ്ട് സങ്കല്പം ഇല്ലാത്തതുകൊണ്ട് പ്രപഞ്ചത്തെ ഒന്നുകിൽ ഉണ്ടെന്നറിയണം അല്ലെങ്കിൽ ഇല്ല എന്നറിയണം. ഇല്ലാന്നറിയുന്നതും പ്രപഞ്ചമാണ്. പുസ്തകം ഉണ്ടെന്നറിയുന്നു, പുസ്തകം ഇല്ലെന്നറിയുന്നു. ജാഗ്രത്തിൽ അങ്ങനെ അറിയുന്നു. അല്ല, കേവലം ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മാത്രമായില്ല, ഉണ്ടെന്നും ഇല്ലെന്നും അറിയുന്നതാണ് ജാഗ്രത. അപ്പൊ ഉണ്ടെന്നും ഇല്ലെന്നറിയുന്നതാണ് പ്രപഞ്ചം, ഉണ്ടെന്ന് മാത്രം അറിയുന്നതല്ല. ഉണ്ടെന്നും ഇല്ലെന്നും അറിയുന്നതാണ് പ്രപഞ്ചം. ഇപ്പൊ സുഷുപ്തിയിലാണെങ്കിലോ ഉണ്ടെന്നും ഇല്ലെന്നുള്ള സങ്കല്പമില്ല എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സങ്കല്പമേ ഇല്ല. അപ്പോ ഉണ്ടില്ല, രണ്ട് സങ്കല്പങ്ങളും ഇല്ലാത്തതുകൊണ്ട് അവിടെ പ്രപഞ്ച സങ്കല്പമില്ല, പ്രപഞ്ചമില്ല. ഇപ്പൊ സുഷുപ്തിയിൽ അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം ഉണ്ടെന്നോ ഇല്ലെന്നോ എന്നുള്ള സങ്കല്പമില്ലെന്നാണ്, അറിവ് ഇല്ലെന്നാണ്. സങ്കല്പം അറിവാണ്, ഇവിടെ സുഷുപ്തിയിൽ അറിവില്ല എന്ന് വെച്ചാൽ സങ്കല്പമില്ലെന്നാണ്. അപ്പൊ സുഷുപ്തിയിൽ അറിവില്ല എന്ന് എന്തായാലും അംഗീകരിക്കേണ്ടി വരും. സുഷുപ്തിയിൽ അറിയുന്നില്ല എന്ന് പറയുന്നവരെന്താ പറയുന്നത്? അവിടെ അറിവില്ലെന്നാണ്, സങ്കല്പമില്ലെന്നാണ്. ആ സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ചമില്ല, സുഷുപ്തിയിൽ പ്രപഞ്ചമില്ല എന്ന് യുക്തിയിലൂടെ സമർത്ഥിക്കേണ്ടത്. യുക്തി കൊണ്ട് സമർത്ഥിക്കുന്ന കാര്യമാണ് ഉപപത്തി. യുക്തി സുഷുപ്തി ദൃഷ്ടാന്തമായിട്ട് എടുക്കുന്നു. ഇവിടെ ഉണ്ടെന്നും ഇല്ലെന്നുള്ള അറിവിനെ അറിവില്ലാത്ത സ്ഥാനം, ആ അറിവില്ലെങ്കിൽ പിന്നെ പ്രപഞ്ച ഇല്ല. ആ സങ്കല്പങ്ങളിലാണ് പ്രപഞ്ച സങ്കല്പം എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ച സങ്കല്പമില്ലെങ്കിൽ പ്രപഞ്ച ഇല്ല. കാരണം പ്രപഞ്ച സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമില്ല. അതാണ് ഇവിടെ പറയുന്നത്. അതൊക്കെ ഉദാഹരണമായിട്ട് അതിനെ വിശദീകരിക്കുമ്പോൾ അന്യമല്ല എന്നുള്ള ആ ഭാഗം കാണിക്കാൻ വേണ്ടി, സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് പ്രപഞ്ചമല്ല എന്നുള്ള കാണിക്കാൻ വേണ്ടി ഉപാദാനവും കാര്യവും എവിടെയുണ്ടോ അതിനെയൊക്കെ എടുക്കും. എല്ലാം എടുക്കും. അത് വേറെ രീതിയിൽ മറ്റൊരു പ്രക്രിയയിൽ അവിടെയും പോയി. ഇവിടെ പറയുന്നത് എന്താണോ, സങ്കല്പത്തിൽ നിന്ന് പ്രപഞ്ചം അന്യമല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഇവിടെ പറയും. കാര്യകാരണം പല രീതിയിൽ പറയും. ഈശ്വരൻ മായ കൊണ്ട് സൃഷ്ടിച്ചു, അപ്പൊ ഈശ്വരൻ കാരണമാണ്, മായ കാരണമാണ്, മായ ഉപാധികനായ ഈശ്വരൻ കാരണമാണ്, ഇങ്ങനെയൊക്കെ പറയുന്നിടത്തെല്ലാം കാര്യകാരണ ബന്ധമുണ്ട്. ഇവിടെ അതിനു വേണ്ടിയിട്ടല്ല പറയും. ഇവിടെ പറയുന്നത് സങ്കല്പം തന്നെ ആണ് സൃഷ്ടിച്ചു. സങ്കല്പം കൊണ്ട് വേറെ സൃഷ്ടി ഉണ്ടാക്കിയിരുന്നില്ല, സങ്കല്പം തന്നെയാണ് സൃഷ്ടി. സങ്കല്പത്തിൽ നിന്ന് വേറിട്ട് സൃഷ്ടിയില്ല. അതുകൊണ്ട് എത്ര എന്ന് പറയുന്നോണ്ട് ആത്മാവിനെ എടുക്കണം, തത്ര എന്ന് പറയുന്നോണ്ട് ആത്മാവിനെ എടുക്കണം. ആത്മാവിലാണ് ദൃശ്യം, ആ ദൃശ്യം സങ്കല്പമാണ് എന്നുള്ള കേട്ടോ. അത് എന്താണോ ഭാഷ്യത്തില് പറയും, അത് പിന്നെ ഭാഷ്യത്തെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നത് പോലെ ഇരിക്കും. ഭാഷ്യത്തിലൊക്കെ ആശയം വരും. അനുപനിഷത്തിലെ പ്രക്രിയ വേറെ രീതിയിലാണ്. അത് മറ്റൊന്നാണ് യസ്യാമതം തസ്യ മതം, മതം യസ്യന വേദസ എന്ന് പറയുന്നിടത്താണ് ഭാഷ്യത്തിൽ ഇതിനെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കുന്നത്. ആ പ്രക്രിയ വേറെ രീതിയിലാണ് പറയുന്നത്. Mm.